കടുവിട്ട് വറുത്തൊരു കടക്കെണ്ണ മാടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ല മെടുക്കി പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കൊടുക്ക പെണ്ണേ പട്ടപ്പെട്ട പെടക്കെന്ന് ഹാർട്ട് നീ വണങ്ങിയാൽ ഉടനെ അറ്റാക്ക് കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക് കരിമ്പിന്റെ രസമുള്ള നീ തന്നെ കടുകിട്ടു വറുത്തൊരു കടക്കെണ്ണു മാടിച്ചെന്നെ കുടുക്കിട്ടു വലിക്കല്ലേ മെടുക്കി പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കുടുക്ക പെണ്ണേ പേരു കേട്ട തറവാടി പോക്കിരിക്കുതെമ്മാടി പേരു കേട്ട തറവാടി പോക്കിരിക്കുതെമ്മാടി മണ്ണിലേ സത്യമേ സോമകന്യകേ സടകുടഞ്ഞ വില്ലാളി ചോരയുള്ള പോരാളി ഇന്ദ്രനും ചന്ദ്രനും ബന്ധുവാണു നീ ചന്ദമോടെ എന്നും നീയോ എന്റേതല്ലേ സുന്ദരി അന്തി വെട്ടമാറും നേരം സ്വന്തം നീയേ കൺമണി ചട ചട കുളുമ്പടി കരലിന്റെ കൂടത്തിലെ ഹണിയായുടനെ നിറയാൻ വരണേ അറിവറി എനിക്കില്ല പതുക്കെന്നെ മതി മതി പുരപടരും തിരുമധുരം പുരരാൻ കട്ടുകിട്ടു പറത്തൊരു കടക്കെണ്ണു മടിച്ചെന്നെ കൊട്ടിക്കിട്ടു വലിക്കില്ല മിട്ടുക്കി പെണ്ണേ അതിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്ക പെണ്ണേ Chan chan chan bole sam sam sam മതിമറന്നൊരാവേശം നീപതഞ്ഞൊരീ നേരം വീര്യമായി മാറണേ സ്നേഹതീർത്ഥമേ ചുംബനങ്ങളോരോന്നായി നീ സമ്മാനം പോൾ വാങ്ങണേ ചുട്ടുപൊള്ളുമുള്ളി നീയോ രൊക്കം രൊക്കം തേരണേ അടിമുടി കസറിയ കനവിനു ചിറകടി കൊതിയും നിലകി സുഖമോ ചിതറി കലയുടെ കൊടുമുടി കയറിയ മനസ്സിന് കഥകളിയും പടയണിയും കടുകിട്ടു വറുത്തൊരു കടക്കെണ്ണു മാടിച്ചെന്നെ കുളിപ്പിട്ടു വലിക്കല്ലേ മിടുക്കി പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്ക പെണ്ണേ പടപട പടക്കെന്ന് ഹാർട്ട് നീ പണങ്ങിയാൽ ഉടനെ അറ്റാക്ക് കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക് കരിമ്പിന്റെ രസമുള്ള നീ തന്നെ സുഖത്തിന്റെ ശരി